വരുന്നു. സൂര്യാദ് ദേവതായാം ചാപ് വാച്ചിഹ, ഇവിടെ വിധിക്കുന്ന ചാപ് പ്രത്യയമാണ്. സൂര്യസ്യ സ്ത്രീ എന്ന് വിഗ്രഹിക്കുന്നു, സൂര്യന്റെ ഭാര്യ ദേവതയായിരിക്കണം, എന്നുവെച്ചാൽ മനുഷ്യ സ്ത്രീ ആയിരിക്കരുത്. അങ്ങനെയുള്ള അവിടെ നിന്ന് എന്ത് വരും? ചാപ്പ് വരും. ഇപ്പൊ സൂര്യയിൽ നിന്ന് ചാപ്പ് വന്നു, ചാപ്പിലാശേഷിച്ചു സൂര്യ ആ ദീർഘം വന്നു, എന്തായി? സൂര്യ. ദേവതായാം കിം? സൂര്യാകസ്യോർ ചേച്ചങ്ങ്യാം ച. സൂര്യശബ്ദത്തിൽ നിന്നും അഗസ്ത്യ ശബ്ദത്തിൽ നിന്നും ഛ പരത്തിലിരിക്കുമ്പോഴും ങീ പരത്തിലിരിക്കുമ്പോഴും ഇവിടെ വിരിക്കുന്ന അലോപമാണ്. കാരണം മുമ്പ് സൂര്യ ദേവതായാം എന്ന് ചാപ്പ് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ദേവത അല്ലെങ്കിൽ സൂര്യശബ്ദത്തിൽ നിന്ന് പും യോഗാദാഖ്യായാം എന്ന് വരുന്നു. ഈഷു ഈഷു വന്നു കഴിഞ്ഞാൽ അവിടെ സൂര്യസ്യ സ്ത്രീ ഭാര്യ ഈഷു വന്നു, വിച്ഛേദിച്ച അകാരം ലോപിച്ചു. ഈ വാർത്തി വന്നാ പറയുന്നത് യലോപഹ, യകാരം ലോപിച്ചു സൂരി എന്ന് പറഞ്ഞ കുന്തി മാനുഷി ഇയം. കുന്തിയും സൂര്യന്റെ ഭാര്യയാണ്, പക്ഷെ മാനുഷിയാണ്, മനുഷ്യ സ്ത്രീയാണ്. അപ്പൊ അത് ആ വ്യത്യാസം കാണിക്കാനാണ്. പുമ്യോഗാദ അഖ്യായം പ്രകാരം ഈഷു വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് രൂപം വരുന്നു. എന്താണ്? സൂര്യ സൂരി. സൂര്യ എന്നുള്ളിടത്ത് ചാപ്പ് പ്രത്യേകം വിധിച്ചുകൊണ്ട് സൂര്യ എന്ന് വരുന്നു. ചാപ്പില് ആ ശേഷി. ഇനി അവിടെ ദേവതായ എന്ന് പറഞ്ഞതുകൊണ്ട് ദേവതയാണെങ്കിൽ ചാപ്പാ വരുന്നത്. അവിടെ പുമ്യോഗതാഖ്യായം ഈഷല്ല, അതാണ് വരേണ്ടതല്ല വരുന്നു. ഇനി പുമ്യോഗതാഖ്യായം ഈഷ വരും വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യ സ്ത്രീയായിരിക്കും, സൂരി എന്ന് പറയുന്നു. അവിടെ നീ വന്നു കഴിയുമ്പം വിശേഷിച്ചെന്ത് ചെയ്തു? യകാരം ലോപിച്ചു. ചാപ്പ് വന്നപ്പോ യകാരം ലോപിക്കുന്നില്ല, കാരണം അതിന് സൂത്രമില്ല. ഇനി ഇച്ഛാക്ക് ഉദാഹരണം കൊടുത്തിട്ടില്ലെങ്കിലും അത് നമുക്ക് കൽപ്പിക്കാം. സൂര്യശബ്ദത്തിൽ നിന്ന് തത്സീതം പ്രകാരം അണ്ണ് വന്നു കഴിഞ്ഞാൽ സൂര്യ സൗര്യ എന്ന് വരും. എസ് സി ജാകാരം ലോപിച്ച് ആദ്യപ്രതി സൗര്യ വരും. സൗര്യ എന്ന് പറയുന്നത് വൃദ്ധൃജസ്യ അശാമാതി തത് വൃദ്ധം വൃദ്ധസഞ്ജു വരും. അന്ന് വൃദ്ധാത് ഛ വരുന്നു. ഏതെങ്കിലും അർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധമില്ല. വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സൗര്യ ഛ ആയനേനിയ ഭടജകാം പ്രത്യാദി. ഇപ്പൊ എന്ത് വരുന്നു? ഛ വരുമ്പം ചാക്ക് ഇയ ആണോ? ഇയ ആയന ഏയ് ഈന് ഈയ് ഇയ ഈ വരുന്നു. അപ്പോൾ എന്ത് വരുന്നു? സൗര്യ അയ്യ. എസ് ഐ ജാകാരം ലഭിച്ചു. സൂര്യാഗസ്യോർ ഛേദങ്ങ്യാം ചാൻ പറഞ്ഞ് യകാരം ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരുന്നു സൗരിയാന്ന് വരും. അവിടെ തസ്യേദം തത്ര ഭാഗത്തുറങ്ങിയ ഏതർത്ഥവും വരാം. സൗരി വന്നാലേ ഛ വരാൻ പറ്റും. എന്തുകൊണ്ട് ഛ വരണമെങ്കിൽ അതിന് നിമിത്തം വേണ്ടേ? വൃദ്ധാച്ഛ പ്രകാരം ആദിവൃദ്ധ സംജ്ഞ വരണമെങ്കിൽ എന്ത് വേണം? അണ്ണു വന്നാൽ ആദിവൃദ്ധി കൊണ്ടുവരും, എന്നാലേ അങ്ങനെ വരത്തുള്ളൂ. ഛ വരുമ്പോൾ നേരിട്ട് വരാൻ പറ്റില്ല, സൂത്രമില്ല. വൃദ്ധാച്ഛ വരണമെങ്കിൽ എന്ത് വേണം? ആദ്യം വൃദ്ധസഞ്ജ വരണം. വൃദ്ധസഞ്ജ വരണമെങ്കിൽ അണ്ണു വരണം. അണ്ണു വന്ന ആദ്യ വൃത്തി വരും, പിന്നെ ഛ വരും. അവിടെയും യുഗാരം ലഭിക്കുന്നു. അത് സൂര്യശബ്ദത്തിൽ നിന്നും അഗസ്ത്യ ശബ്ദത്തിൽ നിന്ന് അതുപോലെ അഗസ്ത്യസ്യ സ്ത്രീ എന്ന് വിഗ്രഹിക്കും. സ്ത്രീ വിഗ്രഹം എങ്ങി വരുമ്പം യോഗദാഖ്യ അഗസ്ത്യ നീ വരും. മെസ്സേജ് അകാരം ലോപിച്ചു, യകാരം ലോപിക്കണം. എന്തുകൊണ്ട്? സൂര്യ അഗസ്ത്യോർ ചേച ഞാംച. അപ്പൊ അഗസ്ത്യ നിന്ന് അകാരം ലോപിച്ച് അകാരം ലോപിച്ചു കഴിഞ്ഞാൽ അഗസ്തി നിശ്ചയിക്ക് ആണ് ഉദാഹരണമെങ്കിൽ അഗസ്ത്യ ശബ്ദത്തിൽ ഇതുപോലെ തന്നെ അഗസ്ത്യ ശബ്ദത്തിൽ നിന്ന് ആദ്യ അണ്ണു വരും, അഗസ്ത്യയിൽ നിന്ന് പിന്നെ എന്തുവരും? വൃദ്ധാച്ച വന്നു. അപ്പൊ അഗസ്ത്യ എന്ന് വരും. എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ തസ്സീതം വൃദ്ധാച്ച ഒക്കെ ഏതർത്ഥത്തിൽ വന്നോ അർത്ഥം. രൂപം ശ്രദ്ധിക്കുന്ന കാര്യം അവിടെ പറയുന്നു. അപ്പൊ ഇത് പ്രസിദ്ധമായ ഉദാഹരണമാണ്. എന്താണ് കുന്തിയെ കുറിച്ച് പറയുമ്പോൾ സൂര്യനെ പറയൂ, പിന്നെ സൂര്യന് ഒറിജിനൽ ഭാര്യയുണ്ട്, ആ ഭാര്യയെ കുറിച്ച് പറയുമ്പോൾ സൂര്യ. ഇന്ദ്ര വരുണ ഭവ ശർവ രുദ്ര മൃഡ ഹിമ അരണ്യ യവ യവന മാതുല ആചാര്യണ ആനുക്. ഏഷം ആനുഗാഗമ സ്യാത് ഗീഷിച്ച ഇന്ദ്രസ്യ സ്ത്രീ ഇന്ദ്രാണി ഭരണാനി ഭവാനി സർവാണി രുദ്രാണി മൃഡാനി ഹിമാരണ്യർ മഹത്വേ മഹത് ഹിമം ഹിമാനി മഹദരണ്യം അരണ്യാനി യവാദോഷേ ദുഷ്ടോ യവോ യവനാനി. യവനാദ്യപ്യാം യവനാനാം നിപ്യർ യവനാനി മാതുലോപാധ്യയോരാനുഗുക മാതുലാനി മാതുലി ഉപാധ്യായാനി ഉപാധ്യായി ആചാര്യ അണത്വം ച ആചാര്യ ശസ്ത്രി ആചാര്യാണി അര്യക്ഷത്രിയാഭ്യാം വാസോർത്ഥേ അര്യാണി അര്യ ക്ഷത്രിയാണി ക്ഷത്രിയ. അപ്പൊ ഇവിടെ ഇന്ദ്രാദി ശബ്ദങ്ങളിൽ നിന്ന് ഗീഷം പുമ്യോഗത്തിൽ ഗീഷം വിധിച്ചു, ആനക്കും വിധിച്ചു. അങ്ങനെ വിധിച്ചെങ്കിലും എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുംയോഗത്തിൽ ഗീഷ വരത്തില്ല. പിന്നെ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ പുംയോഗത്തിൽ ഗീഷും ആനക്കും വരുന്ന ഇപ്പോൾ ഇന്ദ്രസ്യ സ്ത്രീ ഇന്ദ്രന്റെ ഭാര്യ ഇന്ദ്രശബ്ദത്തിന് എന്ത് വന്നു? ഈഷു വന്നു, ആനക്ക് വന്നു, ആദ്യം തൊട്ട് അഗിതു വന്നു ഇന്ദ്രക്ക്. ഇന്ദ്ര ആന അകസവർണ ദീർഘ ഇന്ദ്രാന് ഈ നകാരത്തിന് നത്വം ഇന്ദ്രാണി. ഇന്ദ്ര ആന ഈ ഇന്ദ്രാണി ശചി വരുണാനി വരുണസ്യ സ്ത്രീ വരുണ ീഷ് ആന് സവർണദീർഘം വരുണാനി. ഇന്ദ്രാണിയിൽ എണ്ണത്വം വന്ന് വരുണാനിയിൽ എണ്ണത്വം വന്നില്ല, എന്തുകൊണ്ടാണ്? ഭവാനി ഭവൻ ശിവൻ ീഷ് ആന് കോന്നു സവർണദീർഘം ഭവാനി. ഇവിടേക്കും ബാക്കിയെല്ലാം ഉണ്ടെന്താണ്? അതന്ത പ്രാതിപതികം ഇതെല്ലാം ഇവിടെയുണ്ട്. അതെല്ലായിടത്തും ആവർത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. സർവസ്യ സ്ത്രീ സർവ ീഷ് ആന സവർണദീർഘം സർവാണി. അവിടെ നത്വം വരും, ഭവാനിയിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ്? നിമിത്തമില്ല. രുദ്രാണി രുദ്ര ീഷ് ആന സവർണദീർഘം നത്വം രുദ്രസ്യ സ്ത്രീ മൃഡാനി മൃഡ ആന ീഷ് സവർണദീർഘം നത്വം ആണത്വം. ഇവിടെ മൃഗമുണ്ടെങ്കിലും വ്യവധാനം. അപ്പം മൃഡാനി എന്ന് ഇവിടെയൊക്കെ പുംയോഗത്തിൽ വന്നു. വാർത്തകാരം പറയുന്നു, ഹിമശബ്ദത്തിൽ നിന്നും അരണ്യശബ്ദത്തിൽ നിന്നും മഹത്വ അർത്ഥത്തിലാണ് വരുന്നത്. എന്നുവെച്ചാൽ പുംയോഗവുമായിട്ട് ബന്ധമില്ലെന്നാണ്. മഹത്വ ഹിമം ഹിമാനി. ഹിമാനി എന്ന് സാധാരണ പറയുന്നത് എന്തിനാണ്? ഗ്ലേസിയർ, അതിനാണ് ഹിമാനി എന്ന് പറയുന്നത്. മഞ്ഞുമല മഹത്ത് ഹിമം ഇവിടെ പുംയോഗത്തിലല്ല. ഹിമശബ്ദത്തിൽ നിന്ന് ആനക്ക് വന്നു, സവർണദീർഘം വന്നു, ഹിമാന ഈ ഹിമാനി സ്ത്രീയല്ല. മഹതരണ്യം അരണ്യാനി കൊടുങ്കാടെന്ന് പറയുന്നു. അരണ്യശബ്ദത്തിൽ നിന്ന് ആനക്ക് വന്നു, ീഷ് വന്നു, സവർണദീർഘം വന്നു, അരണ്യാനി. ഇവിടെ പുംയോഗത്തിൽ അരണ്യം എന്ന് പറയുന്ന ഒരാളുടെ പേരാണെങ്കിൽ അവരുടെ ഭാര്യയ്ക്ക് എന്ത് പറയും? അരണ്യാനി എന്ന് പറയാം. അങ്ങനെ നിരുക്തത്തിൽ അരണ്യാനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരുണ്ട് എന്നൊക്കെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. അല്ല, അതിന് ശേഷം 49 മറ്റ് 48 പിന്നെന്താ? അതിന് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നെന്ന് പറഞ്ഞ് സൂത്രം മാറും. അതേ ദിവസം നിരുക്തത്തിൽ അങ്ങനെയുണ്ടെന്ന് അതി പറയുന്നുണ്ട്. അപ്പം യോഗത്തിൽ വരാമെന്ന് അരണ്യാനി. പോലീസാറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഏത് ഭവാനി ശബ്ദം പോലെ? അത് അതിനെ പറയാൻ പറ്റുമോ? ഹിമാനി പറയാൻ പറ്റില്ല. ആ അത് ശരിയാവില്ല, ഹിമാനി ഇപ്പം ഉപയോഗമല്ല. അതുകൊണ്ടാണ് വാർത്തയാലും പ്രത്യേകം പറഞ്ഞ എന്താണ്, ഹിമാരണ്യോർ മഹത്വി. ഇത് അരണ്യാനി എന്ന് പറയുന്നതും വാർത്തകാരന്റെ അഭിപ്രായം അനുസരിച്ച് ഉപയോഗമില്ല, മഹത് അർത്ഥം മാത്രമേ ഉള്ളൂ. ഇത് വ്യാഖ്യാതാക്കളാണ് പറയുന്നത്. നിരുക്തത്തിൽ അരണ്യാനി എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്, അവിടെ ഭൂമിയോഗത്തിൽ വന്നതാകാം. ഏത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഹിമാനിയിൽ എന്ത് പറയും? ഹിമാനിയിൽ ഭൂമിയോഗം ഇല്ലല്ലോ. ഏ അത് തന്നെ, അരണ്യാനിയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു. അർത്ഥം മൺകാടെന്ന് പറഞ്ഞാൽ പിന്നെ ഭൂമിയോഗം അങ്ങനെ പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ല. രൂപസ്ഥിതി മാത്രം എടുക്കുകയാണെങ്കിൽ ശരി, രൂപസ്ഥിതിയിലും ഇത് വേണം. എന്ത് ഭൂമിയോഗാദാഖ്യാനം പ്രകാരമല്ലേ വരുന്നത്? ഇത് പക്ഷാന്തരങ്ങൾ, പക്ഷാന്തരങ്ങളെ പക്ഷാന്തരമായിട്ട് തന്നെ കാണണം. സൂത്രകാരന്റെ അഭിപ്രായമല്ല. ഇപ്പൊ ഭാഷ്യത്തിൽ തന്നെ പല പക്ഷങ്ങൾ പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഏത് സൂത്രത്തിലാണ് അത് പറഞ്ഞില്ലേ, പൂർവത്തിൽ നിന്ന് അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഏത് സൂത്രത്തിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞില്ലേ, പൈമീലും പറഞ്ഞു. ബോധോ ഗുണവചന പൂർവത്തിൽ നിന്ന് എന്താ വരുന്നത്? 44. പൂർവത്തില് ഏതാണ്? എന്റെ തൊട്ട് പൂർവത്തില് നീപ്പാണ് വരുന്നത്. നീപ്പപൂർവത്തിൽ നിന്ന് വരുന്നു. പക്ഷെ ഭാഷ്യത്തിലൊരു പക്ഷം പറഞ്ഞിരിക്കുന്നു, എന്താണ്, ഇവിടെ അംഗീഷാണ്. അങ്ങനെ പക്ഷാന്തരങ്ങളാണ്. ഇതും അതുപോലെയാണ്. ഭാഷ്യത്തിൽ രണ്ടുണ്ട്. ഭാഷ്യകാരൻ ചിലപ്പം വ്യാഖ്യാനിക്കുമ്പം മറ്റൊരു പക്ഷത്തെ പറയും, ആ പക്ഷമായിട്ട് തന്നെ എടുക്കും. പക്ഷെ വാർത്തകാരൻ പറഞ്ഞ അങ്ങനെയല്ല. വാർത്തകം എന്ന് പറഞ്ഞാൽ അത് ഭാഷ്യത്തെക്കാളും സൂത്രത്തെക്കാളും പ്രാമാണ്യം വരും. വ്യത്യാസമുണ്ട്. ഭാഷ്യത്തിൽ രണ്ടും വരും, സിദ്ധാന്ത രൂപത്തിലുള്ളതും വരും, പക്ഷാന്തരങ്ങളും കാണിക്കും. യവദോഷ യവശബ്ദം വന്നു, അതിൽ നിന്നും പുമ്മയോഗത്തിൽ വരത്തില്ല. ദോഷാർത്ഥത്തിൽ ദോഷമെന്ന് പറഞ്ഞാൽ എന്താണ്? പഴയകാലത്ത് മായം ചേർക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ യവത്തിൽ മായം ചേർക്കുന്ന സാധനം കണ്ടായം പോലെ ഇരിക്കും. അപ്പോൾ ദുഷ്ടോ യവോ യവാനി എന്ന് വെച്ചാൽ കണ്ടുകഴിഞ്ഞാൽ യവം പോലെ ഇരിക്കും, പക്ഷെ യവം അല്ല എന്ന് പറയുന്നു. അതിന് ഹോമം എന്ന് പറയുന്നുണ്ട്. ഹോമം അറിയാം? ഹോമം തമിഴിലുണ്ട്. ആ പിന്നെ മലയാളത്തിൽ പറയുന്ന അയമോദകം, അജ്വാനി ഇല്ലേ, ഹിന്ദിയിൽ അങ്ങനെയല്ലേ പറയുന്നത്? ഹിന്ദിക്കാർ ഇരുന്ന് തിരിഞ്ഞു പറഞ്ഞു നോക്കും, അജ്വാനിക്കാഹേ, അജ്വാനി. അതിനെ പറയും എന്താണ്? യവാനി എന്ന്. ദുഷ്ടോ യവോ യവാനി, ഇവിടെയും പുമ്മയോഗമില്ല, അതുകൊണ്ടാണ് അതിനെ ദുഷ്ടമെന്ന് പറയുന്നത്. കണ്ടാ യവം പോലെ ഇരിക്കും, ആൾക്കാരെ പറ്റിക്കുകയും ചെയ്യും. അത് ചേർത്തിച്ച് പഴയകാലത്ത് യവം വലിയ വില പിടിപ്പുള്ള യവം. ആ അല്ല, അന്ന് ആവശ്യമായിരുന്നത് മനുഷ്യന്റെ പ്രധാന ആഹാരം. വ്രീഹിയെക്കാളും പ്രാധാന്യം യവത്തിനായിരുന്നു അന്ന്. പ്രധാന ആഹാര യവമായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അതിൽ അപ്പം മായം ചേർക്കും. അപ്പോൾ ദുഷ്ടോ യവോ യവാനി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ പൊമ്മിയോഗമില്ല. വാർത്തകാരൻ പറഞ്ഞ അർത്ഥത്തിൽ അവർ യവത്തിൽ പിന്നെ പൊമ്മിയോഗത്തിൻ്റെ സാധ്യതയില്ലല്ലോ. യവം പ്രസിദ്ധമായ ഒരു ധാന്യമല്ലേ. അപ്പോൾ അതിൽ ഹിമ ആരണ്യ യവ ഇനി അവിടെ വരുന്ന യവന ശബ്ദമാണ്. യവന ശബ്ദത്തിൽ നിന്ന് വരുന്ന ലിപിയിലാണ് എന്നാണ്. ലിപിയിൽ എന്തുവരും? മീഷും ആനുക്കും വരും. അപ്പോൾ എന്തുവരും? യവന ആനുക്ക് യവനാനി എന്ന് വരും. അങ്ങനെ വരും. ഇനി യവന ശബ്ദത്തിൽ പുമ്പയോഗത്തിൽ വരികയാണെങ്കിലോ ഇംഗ്ലീഷ് മാത്രം വരും. അത് ഈ പറയുന്നത് പിന്നെ വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ലിപികളല്ല. ഉറുദു, പാഴ്സി, അറബി ഇതെല്ലാം ഇതിൻ്റെയൊക്കെ തുടക്കം ഗ്രീക്കുകാരുടെ എഴുത്താണ്. ഗ്രീക്കുകാർ എഴുതുന്നതുകൊണ്ടാണ് ഇവരെല്ലാം പഠിച്ചത് അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ അതെല്ലാം വരാം. യവനാനി നമ്മുടെ ലിപി ബ്രാഹ്മി, ശാരദ ഇതൊക്കെയാണ് ഇവിടുത്തെ ലിപികൾ. മറ്റേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അന്നത്തെ അന്ന് വിദേശി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ US യൂറോപ്പും ഒന്നുമില്ല. അന്നാകെ വിദേശി എന്ന് പറയുന്ന ആദ്യം വന്നതാരാ? യവനന്മാരാണ്. അലക്സാണ്ടർ വന്നിട്ടല്ലേ ബാക്കി എല്ലാവരും വരുന്നു. മുസ്ലിങ്ങളൊക്കെ പിൽക്കാലത്തല്ലേ വന്നു. അതും കഴിഞ്ഞല്ലേ ക്രിസ്ത്യാനികൾ വന്നു. ചൈനീസ് ഒന്നുമില്ല. ചൈനീസ് എന്ന് പറയുന്നത് വരുന്ന അന്നത്തെ കാലത്ത് വരുന്ന ഹൂണന്മാര്, ശകന്മാരങ്ങനെയൊക്കെ ഈ ബോർഡറിൽ കിടന്ന ആൾക്കാരാണ്. ഹിമാലയം ക്രോസ് ചെയ്ത് വരുന്നു. അതൊന്നുമല്ല. അത് ശകശബ്ദമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഹിസ്റ്ററി പഠിക്കുന്നതിന് വ്യാകരണം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. പാണിനിയുടെ കാലത്തെ ചരിത്രത്തിലൂടെ മുമ്പും പിൻപും ഒക്കെ പഠിക്കുന്നവരുണ്ട്. പുസ്തകങ്ങളും ഉണ്ട്. അത് വായിച്ചാൽ കൂടുതൽ കിട്ടും. ഞാൻ വായിച്ചിട്ടില്ല. മാതുല ഉപാധ്യായോര് ആനുക്കുവ. മാതുല ശബ്ദത്തിൽ നിന്നും ഉപാധ്യായ ശബ്ദത്തിൽ നിന്നും ആനുക്ക് വികല്പമായി വരും. മാതുലന്റെ സ്ത്രീ മാതുല ആന് ഈ സവർണദീർഘം മാതുലാനി. ഇവിടെ ആനുക്കാണ് വികല്പമാക്കുന്നത്. അപ്പൊ പുമ്യോഗാദാക്കിയായ നീഷ് വരുന്നതിന് തടസ്സമൊന്നുമില്ല. അപ്പോ മാതുലി ഉപാധ്യായസ്യ സ്ത്രീ ഉപാധ്യായ ആന് സവർണദീർഘം വന്നു ഉപാധ്യായ നീ. ഇവിടെയും വികല്പമായിട്ട് എന്ത് വിധിച്ചു? ആനുക്ക് വാ വരാത്ത പക്ഷത്തിൽ എന്ത് വരുന്നു? ഉപാധ്യായി. ഉപാധ്യായ ശബ്ദത്തിന്റെ വ്യാഖ്യാനത്തിൽ ഭാഷ്യകാരം പറയുന്നത് യഹ സ്വയമേവ അധ്യാപയതി എന്ന് പറയുന്നു. എന്നുവെച്ചാ മനുസ്മൃതി അനുസരിച്ച് ഉപാധ്യായൻ എന്ന് പറഞ്ഞാൽ വേദം പഠിപ്പിക്കുന്ന ആളാണ്. വേദം പഠിപ്പിക്കുന്ന ആളിനെയാണ് ഉപാധ്യായൻ എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ട് ഭാഷ്യകാരം പറയുന്ന ആരാണോ സ്വയം പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് വികല്പമായിട്ട് ഇങ്ങനെ ശീലിച്ചു. ആരാണ് സ്വയം വേദം പഠിപ്പിക്കുന്നത്? അവിടെ നിന്ന് വികല്പമായിട്ട് ഇങ്ങനെ ശീലിച്ചപ്പോൾ എന്ത് വരുന്നു? ഉപാധ്യായി. അദന്തമായതുകൊണ്ട് എന്ത് വരും? ഉപാധ്യായ എന്നും വരും. അപ്പോ ഉപാധ്യായാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാധ്യായന്റെ ഭാര്യ. ഉപാധ്യായ എന്ന് പറഞ്ഞാൽ സ്വയം വേദം പഠിപ്പിക്കുന്നവർ. ഭാഷകാരൻ പറഞ്ഞാണ് ഉപയോഗാദാഖ്യാത പ്രകാരം ഉപാധ്യായനി വന്നു. ഉപാധ്യായ ശബ്ദമുണ്ട്, അതെങ്ങനെ വന്നു എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം ഏതിനെ ബാധിച്ചിട്ടാ വരുന്ന? അദന്തമായതുകൊണ്ട് ടാപ്പിനെ ബാധിച്ചിട്ടാ വരുന്നത്. അജാദ്യത സ്റ്റാപ്പിനെ ബാധിച്ചിട്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പോ ഉപാധ്യായ എന്നൊരു ശബ്ദമുണ്ട്, അതെങ്ങനെയെന്ന് ഭാഷകാരം പറയുന്നു. യ സ്വയമേവ അധ്യാപേദി, ആരാണോ സ്വയം പഠിപ്പിക്കുന്നത് അവൾ ആരാണ്? ഉപാധ്യായ എന്നും വരാം. ഉപാധ്യായിട്ട് വികല്പമായിട്ട് നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ ചോദ്യം വരും, അങ്ങനെ സ്വയം വേദം പഠിപ്പിക്കും? സ്വയം പഠിക്കണമെങ്കിൽ പഠിക്കണ്ടേ? അപ്പോൾ അവിടെ പറയുന്നു, പുരായുഗേഷണ അരീണാം വിഷയത്തെ അധ്യാപനഞ്ച വേദാനം ഗായത്രി വചനം തഥ. മനുസ്മൃതിയും പറയുന്നു എന്താണ്? വേദം സ്വയം പഠിപ്പിക്കുന്നവൾ ഉപാധ്യായ. അല്ല, മനുസ്മൃതി അത് പറയുന്നത്, മനുസ്മൃതി ഇത്രേ പറയുന്നുള്ളൂ, വേദം ആരാണോ പഠിപ്പിക്കുന്ന അയാളാണ് ഉപാധ്യായൻ. ഇത് മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോ ഉപാധ്യായനം എന്ന് പറയുന്ന വേദം പഠിപ്പിക്കുന്ന ആളാണെന്നും ഭാഷ്യകാലം പറയുന്ന അനുസരിച്ച് എന്താണ്? സ്വയം പഠിപ്പിക്കുന്ന സ്ത്രീ ഉപാധ്യായ ആണെന്നും പറയുന്ന അനുസരിച്ച് എന്ത് മനസ്സിലാക്കാം? സ്ത്രീകൾ പണ്ട് വേദം പഠിച്ചിരുന്നു, വ്യക്തമാണ്. പിന്നെ ഏത് കാലം മുതൽ അതില്ലാതായി എന്ന് ചോദിച്ചാൽ പിൽക്കാലത്ത്, ഏതോ ഒരു കാലത്ത്. അപ്പോ ഭാഷ്യകാരൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിനുമുമ്പ് തീർച്ചയായിട്ടും അവിടെ പിന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പറയുന്നു. എങ്ങനെ? സ്വയം പഠിപ്പിക്കുന്ന സ്ത്രീ ഉപാധ്യായയാണ്. അപ്പോ അവിടെ എന്താണ്? ഉപേത്യ അധീയത അസ്മാ ഉപാധ്യായ, ആരുടെയാണോ ആരെയാണോ സമീപിച്ച് അധ്യയനം ചെയ്യുന്നു. അപ്പൊ പഴയകാലത്ത് സ്ത്രീകളെ സമീപിച്ച് വേദാധ്യയനം ചെയ്തിരുന്നു. അപ്പൊ അതാണ് അർത്ഥത്തിൽ ഖഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പൊ സമീപിച്ച് അധ്യയനം ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ പഴയകാലത്ത് സ്ത്രീകളെയും വേദം പഠിക്കാൻ വേണ്ടി സമീപിച്ചിരുന്നു എന്നും വരുന്നു. അപ്പൊ പിന്നെ വേദാധ്യയനം പഴയകാലത്ത്, അതിനാണ് ഭാഷ്യകാരൻ തന്നെ ഇതും പറഞ്ഞത്. എന്താണ്? ഗായത്രി വചനവും ഉപനയനവും സ്ത്രീകൾക്കും പണ്ടുണ്ടായിരുന്നു, ഗായത്രി ചൊല്ലിയിരുന്നു. അല്ല, മനുസ്മൃതിയിലല്ലാതെ. മനുസ്മൃതി പറയുന്ന സ്ത്രീ വേദം പഠിക്കാൻ പാടില്ലെന്ന്. ആ ഭാഷ്യത്തിലുള്ളതാണ്. മനുസ്മൃതിയിൽ അങ്ങനെ വന്നു എന്നുള്ളതല്ല, മനുസ്മൃതി നിഷേധിച്ചിരിക്കുന്നു. അത് ഭാഷ്യകാരം കൊടുത്തത്. ഇല്ല, മനുസ്മൃതി പറഞ്ഞിരിക്കുന്നതാണ് വേദം പഠിക്കുന്ന, വേദം പഠിപ്പിക്കുന്നത് വേദവും വേദാംഗവും. യോ അധ്യാപേതി വൃത്തിയർത്ഥം സ ഉപാധ്യായ ഉച്ചതെ എന്നാണ്. ആരാണോ ജീവികാർത്ഥം എന്താണ് വേദാംഗവും വേദവും പഠിപ്പിക്കുന്നത്, അയാൾ ഉപാധ്യായനാണെന്ന് പറയുന്നു. അപ്പൊ ഉപാധ്യായൻ വേദം പഠിപ്പിക്കുന്ന ആളാണെന്ന് വന്നു. അപ്പോ ഉപാധ്യായസ്യ സ്ത്രീ, ഉപാധ്യായന്റെ സ്ത്രീക്കാണ് ഇവിടെ പറഞ്ഞ. എന്താണ് മാതുല ഉപാധ്യായ ആണുബ അപ്പോൾ ഉപാധ്യായാനി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേദം പഠിപ്പിക്കുന്ന ഉപാധ്യായന്റെ ഭാര്യ. അപ്പോൾ അതിന് ഉപാധ്യായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം പഠിപ്പിക്കുന്ന ഉപാധ്യായന്റെ ഭാര്യ എന്ന് കാണിക്കാനാണ് മനുസ്മൃതി ഉദ്ധരിക്കുന്നത്. ഉപാധ്യായൻ എന്ന് പറഞ്ഞാൽ വേദം പഠിപ്പിക്കുന്നവനാണ്. ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്ന അതല്ല, യാ സ്വയമേവ അധ്യാപയതി സാ ഉപാധ്യായ എന്നുവെച്ചാൽ അവിടെ വികല്പമായിട്ട് ഇംഗ്ലീഷ് വിധിക്കുകയും ഇംഗ്ലീഷ് വരാത്ത പക്ഷത്തിൽ എന്ത് ചെയ്തു, അജാദ്യത സ്ഥാപം വന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഉപാധ്യായ ശബ്ദം വന്നത്? ഇവിടെ പറയുന്നതനുസരിച്ച് ഉപാധ്യായാനീ വരാം, ഉപാധ്യായി വരാം, രണ്ടായാലും ഉപാധ്യായന്റെ ഭാര്യയാകത്തുള്ളൂ. അപ്പോൾ ഉപാധ്യായ എന്ന് പറയുന്നത് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരു ശബ്ദമുണ്ട്, അത് വേദം പഠിപ്പിക്കുന്ന സ്ത്രീ ഉദ്ദേശിച്ചിട്ടാണ്. ഇത് മുമ്പ് അവശുദ്രാധികരണത്തിന്റെ ക്ലാസ്സിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ട, ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അവശുദ്ധ അധികരണം എടുത്തു നോക്കിയാൽ മതി, കേട്ടാൽ മതി, അവിടെ ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശങ്കരാചാര്യരെ എന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സ്ത്രീക്കും ശുദ്രനും വേദത്തിൽ അധികാരമില്ല. അതുകൊണ്ട് ഉപനിഷത്തിലൂടെയുള്ള ബ്രഹ്മജ്ഞാനത്തിന് അവകാശമില്ല, അധികാരിയല്ല ബ്രഹ്മവിദ്യയ്ക്ക്. അല്ല, ഇനി ബ്രഹ്മജ്ഞാനം വേണമെങ്കിൽ അല്ല പുരാണവും കേട്ടാൽ മതി. ഇതാണ് ആചാരമെന്നാണ് ആര് പറയുന്നു? ശങ്കരാചാര്യർ പറയുന്നു. ശങ്കരാചാര്യർക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ആര്? ഭാഷ്യകാരൻ. അപ്പം ഭാഷ്യകാരൻ പറയുന്നത് സ്ത്രീ വേദം പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താ ശങ്കരാചാര്യർ പാണിനീയ സൂത്രം പഠിച്ചിട്ടില്ലേ, ഭാഷ്യം കണ്ടിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യം വരും അല്ലേ. അപ്പോൾ പലരും പറയുന്നത് ഒരു സമാധാനം ഇതാണ്, ശങ്കരാചാര്യരുടെ കാലഘട്ടം അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ശങ്കരാചാര്യർ അങ്ങനെ ആയിപ്പോയതാണ്, മനഃപൂർവ്വം ആയതല്ല എന്നാണ്. ശങ്കരാചാര്യർക്ക് അങ്ങനെ ആകണമെന്നൊരു ഉദ്ദേശമില്ലായിരുന്നു, കാലം വശപശകായിരുന്നു. അതുകൊണ്ട് ശങ്കരാചാര്യരും അങ്ങനെ ആയിപ്പോയി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരും, ശങ്കരാചാര്യർക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണല്ലോ ഭാഷ്യകാരൻ അല്ലേ, അപ്പം ഭാഷ്യകാരന്റെ കാലത്ത് ഇതില്ലായിരുന്നല്ലോ. കാലത്ത് കുറ്റം പറയണമെങ്കിൽ ശങ്കരാചാര്യരെക്കാളും മോശം കാലമായിരിക്കണം അതിന് മുമ്പ്, അതിലും വഷളായിരിക്കണം. ഇത് ശങ്കരാചാര്യർക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭാഷ്യകാരൻ പറയുന്നു, സ്ത്രീകൾക്ക് വേദാധ്യയനമാകാം, അധ്യാപനമാകാം. അങ്ങനെയാണെങ്കിൽ സ്ത്രീക്ക് എന്താ ബ്രഹ്മവിദ്യയ്ക്ക് അധികാരമില്ലാത്ത? സ്ത്രീക്ക് വേദം പഠിപ്പിക്കാമെങ്കിൽ വേദദ്വാരമുള്ള ബ്രഹ്മജ്ഞാനത്തിന് എന്താ തകരാറ്? പ്രശ്നമില്ലല്ലോ. അപ്പൊ ശങ്കരാചാര്യരുടെ ആചാരം സംരക്ഷിക്കണമോ അതോ ഭാഷ്യകാരന്റെ ആചാരം സംരക്ഷിക്കണമോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ശങ്കരാചാര്യരുടെ ആചാരം സംരക്ഷിക്കും, ഞാൻ ഒറ്റപ്പെടുകയും ചെയ്യും. അതേ സംഭവിക്കാൻ വഴിയുള്ളൂ അല്ലേ? അല്ലേ, ഞാൻ വിശ്വസിക്കുന്നില്ല ഇക്കാര്യത്തിൽ, എനിക്ക് നിങ്ങളെ വിശ്വാസമല്ല, വേറെ ഏത് കാര്യത്തിനും വിശ്വസിക്കാം. മനസ്സുമതി മനുനാ യുക്തം തദ്ഭൈഷജം എന്നല്ലേ മനു പറയുന്നു. മനു എന്ത്, മനുസ്മൃതിയെ ഭാഷ്യകാരനും ഉദ്ധരിക്കുന്നുണ്ട്, മഹാഭാഷ്യത്തിലും ഉണ്ട് ഭാഷ്യകാരനും. മനുസ്മൃതിയിലൊക്കെ പഴയതാണ്. എന്നോട് ചോദിച്ചാൽ എനിക്കും പറയാൻ പറ്റും, മനുവിനെ കണ്ടു തന്നെ ചോദിക്കണം, എന്നാ ഞാനെന്ത് ചെയ്യാല. മനു ഇങ്ങനെ നിഷേധിച്ചു ചോദിച്ചു, മനു നിഷേധിച്ചു പോട്ടെ, ശങ്കരാചാര്യർ എങ്ങനെ നിഷേധിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എന്തുകൊണ്ട്? ശങ്കരാചാര്യർക്ക് മുമ്പ് വളരെ പ്രാമാണികനായ ആചാര്യനാണ് ഭാഷ്യകാരൻ. അദ്ദേഹം പിന്നെ ശൂദ്രാണാം ചാന്ദരവസുകീനാം എന്നൊക്കെ പറഞ്ഞ് വേറെ സൂത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാൽ മറ്റു പല ഇതിനും അതൊക്കെ ഇവിടെയും വരും. ശൂദ്രസ്യ സ്ത്രീ, ശൂദ്രി, അതെല്ലാം വരും. ശൂദ്ര ആ വ്യത്യാസത്തിലൊക്കെ ഒക്കെ സൂത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശൂദ്രന്റെ ഭാര്യയാണെങ്കിൽ ശൂദ്രി എന്ന് പറയുന്നു, ശൂദ്രജാതിയിൽപ്പെട്ടവളാണെങ്കിൽ ശൂദ്ര എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെങ്കിലും വേദാധ്യയനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വളരെ സ്പഷ്ടമായി പറഞ്ഞു, എന്താണ്, സ്ത്രീക്ക് വേദാധ്യയനമാകാം, അധ്യയനം മാത്രമല്ല അധ്യാപനവും. അങ്ങനെയാണെങ്കിൽ വേദദ്വാരമുള്ള ബ്രഹ്മജ്ഞാനത്തിന് സ്ത്രീക്ക് അധികാരം ഉണ്ട്, സ്പഷ്ടമാണ്. പിന്നെ ഭാഷകാരം വന്നിട്ട് എന്തിനാ പറയുന്നത് സ്ത്രീക്ക് ശൂദ്രനോ അധികാരമില്ല? ഇനി സ്ത്രീക്ക് അധികാരമുണ്ടെങ്കിൽ പിന്നെ എന്താ ശൂദ്രന് അധികാരം ഉണ്ടാവത്തില്ല? അപ്പോ അതാണ് ഞാൻ പറയുന്നത്, ഞാൻ അപശൂദ്ര അധികരണത്തിന്റെ ചർച്ച എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യരെ രക്ഷിക്കാൻ ശങ്കരാചാര്യരെ തന്നെ വന്നാലും ശരി, യാതൊരു രക്ഷയില്ല. ഈ ഒരു വിഷയത്തിൽ ശങ്കരാചാര്യരെ തന്നെ വന്ന് ഇനി എന്തെങ്കിലും വാദപ്രതിവാദം നടത്തിയാലും ശങ്കരാചാര്യരെ രക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെയാണോ ഇന്നത്തെ ശങ്കരാചാര്യന്മാരെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട? സത്യമേ എന്താ അത്? ശങ്കരാചാര്യരുടെ ദേഷ്യം കൊണ്ടൊന്നുമല്ല പറയുന്നത്, ഇങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് പറയുകയാണ്. എന്നാൽ അതിൽ പോയി സമയം.